സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സാന്ദ്രഭാഷ്യം അധ്യായം 3 പാദം 4 അധികരണം 1 സൂത്രം 12 അധ്യയന മാത്രവത്. അതായത് തദ്വതോ വിധാനാതെന്ന് പറയുന്ന പൂർവക്ഷത്തിന്റെ സമാധാനം. കഴിഞ്ഞ ദിവസം നമ്മൾ പൂർവക്ഷമാണ് ചർച്ച ചെയ്തത്. പൂർവക്ഷത്തിൽ എന്താ പറഞ്ഞത്? സമസ്ത വേദാർത്ഥ ജ്ഞാനവത കർമാധികാരം, എല്ലാ വേദവും വേദത്തിൻ്റെ എല്ലാ താല്പര്യവും ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പണി കർമ്മം ചെയ്യുകയാണ്. ഇതിനെ നിഷേധിക്കുന്നു പൂർവക്ഷത്തെ ആചാര്യ പുനർവേദം അധീതി അധ്യയന മാത്രസ്യ ശ്രവണ അധ്യയന മാത്രവതേവ കർമ്മവിധി ഇതി അധ്യവസ്യാമ. അപ്പോ പൂർവക്ഷി പറഞ്ഞതിന് ഭാഷ്യകാരൻ ഭാഗികമായി അംഗീകരിക്കുകയാണ്. അതിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യം സാധാരണ ഭാഷകാരന്റെ ശൈലിയിൽ പറയുന്ന രീതിയിൽ വേദാധ്യയനം അതാകാം. അത് അതിനധികാരിയെ അത് ചെയ്യാൻ പാടുള്ളൂ, അതിനും വിരോധമില്ല. പിന്നെ അങ്ങനെ അധ്യയനം ചെയ്തവന് മാത്രമേ അടുത്ത് കർമ്മത്തിന് അധികാരമുള്ളൂ. ഇത്രയും സമ്മതിക്കുന്നു എന്നാണ് പൂർവക്ഷി. ഇവിടെ ഭാഷകാരൻ മീമാംസ പൂർവമീമാംസമായിട്ട് യോജിക്കുകയാണ്. ജൈമിനിയുടെ അഭിപ്രായം, അവിടെ അഭിപ്രായ വ്യത്യാസം. അധികാരി വേദാധ്യയനം ചെയ്യുക, അധ്യയനം ചെയ്ത് പൂർവക്ഷി പറഞ്ഞതുപോലെ തന്നെ സമാവർത്തനം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് അവിടെ കർമ്മങ്ങൾ ചെയ്യുക, വിധിപ്രകാരം അധ്യയനം ചെയ്യുക, വിധിയാം വണ്ണം കർമ്മങ്ങൾ ചെയ്യുക. ഇതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഞാനിവിടെ പറയുന്നത് ആചാര്യബുദ്ധ പുലാവേദം അധീത്യ ഇത്യത്ര ഈ മന്ത്രത്തിൽ അധ്യയന മാത്രസ്യ ശ്രവണ. ഇവിടെ അധ്യയനത്തെക്കുറിച്ചല്ലേ പറയുന്നു, ഇത് അധ്യയനത്തെക്കുറിച്ച്. അധ്യയന മാത്രവത ഏവ കർമ്മവിധിരിത്യ അധ്യവസ്യാമ. അധ്യയനം അതും പ്രത്യേകം പറഞ്ഞു. അധ്യയനം എങ്ങനെയായിരിക്കണം? അർത്ഥജ്ഞാനപൂർവ്വകമായിരിക്കണം. അങ്ങനെ അധ്യയനം ചെയ്തവന് കർമ്മ വിധിർ അധ്യവസ്യാമ. അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ആർക്കൊക്കെ? പൂർവക്ഷിക്കും സിദ്ധാന്തിക്കും. നിയോഗസ്ഥിതി അവിദ്യത്വ അനധികാര കർമ്മസു പ്രസജ്ജീത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മാത്ര ശബ്ദം പ്രയോഗിച്ചു, അധ്യയന മാത്രസ്യ. ആ മാത്ര ശബ്ദം കണ്ടുകൊണ്ടാണ് പറയുന്നത് അവിദ്യത്വ എന്ന് വെച്ചാൽ അധ്യയനം മാത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പൂർവക്ഷത്തിൽ പറഞ്ഞു അധ്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥജ്ഞാന സഹിതമാണ്. പക്ഷെ അധ്യയനം മാത്രം എന്ന് പറയുമ്പോൾ അർത്ഥജ്ഞാനത്തെ ഒഴിവാക്കുകയാണ്. കേവല വേദാധ്യയനം. അതുകൊണ്ട് കർമ്മത്തിനെങ്ങനെ അധികാരിയാകും? അയാൾ അധികാരിയാകത്തില്ല. അതായത് പൂർവപക്ഷി ചർച്ച ചെയ്യുമ്പോൾ അധ്യയനം എന്ന് പറയുന്നതിന് കേവലം ശബ്ദരാശിഗ്രഹണമല്ല, ശരിക്കും അതാ സംഭവിക്കുന്നു വേദാധ്യയനത്തിൽ. വേദാധ്യയനം നടക്കുന്ന ഒരാളന് സ്വാഭാവികമായും അർത്ഥം ഞാൻ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ആ അത് ഉപനയനം ചെയ്ത ഉടൻ ചെയ്യുന്ന പണിയാണ്. അവിടെ ശബ്ദരാശിഗ്രഹണം മാത്രമേ സംഭവിക്കൂ, അർത്ഥം ഞാൻ സംഭവിക്കത്തില്ല. വേദാധ്യയനം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥജ്ഞാനം കൂടാതെയുള്ള അധ്യയനം എന്ന് അർത്ഥമെടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ആചാര്യകുലത്തിൽ അവന് പണിയുണ്ട്. ഇതിങ്ങനെ കേട്ട് നാക്കിൽ ഉറപ്പിക്കുന്ന മാത്രമല്ല, വിനയോ കർമ്മം ചെയ്ത് ശീലിക്കും. കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുകയും സംഘാധ്യയനമാണ്. അപ്പോൾ എന്തായാലും വ്യാകരണവും മറ്റും അധ്യയനം ചെയ്യുമ്പോൾ അർത്ഥം മനസ്സിലായിപ്പോകും. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ മാത്രം എടുത്തിട്ടാണ് ചോദിക്കുന്നത്. നിയോസ്ഥിതി അവിദ്യത്വ, അവിടെ വിദ്യാശൂന്യമായി തീരുന്നു. വിദ്യ എന്ന് പറയുന്നത് എന്താ? ജ്ഞാനം. എന്തിനെ സംബന്ധിച്ച്? വേദത്തെ കുറിച്ചുള്ള. എന്ന് പറഞ്ഞാൽ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അനധികാര കർമ്മസു പ്രസജ്ജീത, കർമ്മത്തിൽ അധികാരി അല്ലാതായി തീരും. ഇത് ഈ നേരത്തെ എന്താണ് അധ്യയനം മാത്രശബ്ദം പ്രയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ വരും ആക്ഷേപമാണ്. ഇവിടെയും വീണ്ടും പൂർവപക്ഷം വരികയാണ്. നേരത്തെ പൂർവപക്ഷം പൂർത്തിയാക്കിയപ്പം അധ്യയനം എന്ന് പറഞ്ഞാൽ അർത്ഥജ്ഞാന സഹിതമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വീണ്ടും പൂർവപക്ഷം വരികയാണ്. നൈഷദോഷ നവയം അധ്യയന പ്രഭവം കർമ്മ അവബോധനം അധികാരകാരണം വാരയാമഹ കിം ദഹി ഔപനിഷദം ആത്മജ്ഞാനം സ്വാതന്ത്ര്യേണേവ പ്രയോജനവ പ്രതീയമാനം ന കർമ്മ അധികാരകാരണതാം പ്രതിബദ്ധത ഇത്യേതാവത് പ്രതിപാദയാമ. ഇവിടെ ഭാഷികാര സിദ്ധാന്തം പറയുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ അധ്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആചാര്യൻ ചൊല്ലുന്നത് കേട്ട് നാക്കിൽ ഉറപ്പിക്കുന്ന പണിയല്ല അധ്യയനം എന്ന് പറഞ്ഞാൽ. എന്താണോ സംഘവേദ അധ്യയനമാണ്, അതവൻ ക്രമേണ ഗുരുകുലത്തിൽ താമസിച്ച് വേദാധ്യയനം തുടർന്ന് അനുഷ്ഠിക്കുമ്പോൾ അർത്ഥജ്ഞാനം ഉണ്ടാകും. അർത്ഥജ്ഞാനപൂർവകമായിട്ടുള്ള ആ വേദാധ്യയനം അവനെ കർമ്മത്തിന് അധികാരിയാക്കുന്നു. ഇത്രയും ഭാഗം ഞങ്ങൾക്ക് സമ്മതമാണ്. വേദാധ്യയനം എന്ന് പറയുന്നത് അർത്ഥജ്ഞാനപൂർവകമാണെന്ന് എടുക്കണം. ഇത് സമ്മതമാണെന്ന് പറയുമ്പോൾ ഇത് ജൈമിനി അംഗീകരിച്ച കാര്യമാണ്. ജൈമിനീയ സൂത്രങ്ങളിൽ ഇത് പൂർവപക്ഷമായി വരുന്നു. അങ്ങനെ ഇത് സ്വാധ്യായം അർത്ഥജ്ഞാനപൂർവകമാണോ അതോ കേവല ശബ്ദഗ്രഹണമാണോ? പൂർവപക്ഷം പറയും ശബ്ദഗ്രഹണമാണ്. സിദ്ധാന്തി പറയും എന്താണത്? അർത്ഥജ്ഞാന സഹിതമാണോ? അപ്പം അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. അവനെ കർമ്മത്തിന് അധികാരിയാക്കുന്നു, അത് അംഗീകരിച്ചേ മതിയാവും. ആ വൈദിക സിദ്ധാന്തത്തെ ഭാഷകാരനും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇനി അടുത്ത് പറയും സർവാപേക്ഷാധികരണം. സർവാപേക്ഷാച യജ്ഞാധിശ്രുതിയിൽ അദ്വൈതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായമാണ്. അപ്പോൾ അതെല്ലാം സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുന്നത്? ഈ ആത്മജ്ഞാനത്തിന് കർമാദികളെല്ലാം അപേക്ഷിക്കുന്നുണ്ട്. അതിന് എങ്ങനെ അത് സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിലാണോ? അത് ആരാധുപകാരകമാണോ അല്ലെങ്കിൽ ഇത്തരം, അത് നമ്മളവിടെ ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങളിൽ അവിടെ അഭിപ്രായ വ്യത്യാസമാണ്. അതുകൊണ്ടിവിടെ പറയുന്നു നൈഷദോഷ നവയം അധ്യയന പ്രഭവം കർമ്മ അവബോധനം. അധ്യയന പ്രഭവമായ കർമ്മ അവബോധനം എന്ന് പറയുന്നത് എന്താ? അർത്ഥജ്ഞാനം. അല്ലെങ്കിൽ അധ്യയന പ്രഭവമായി കർമ്മ അവബോധനം വരത്തില്ല, പിന്നെ എന്തായിരിക്കും വരുന്നത്? ശബ്ദജ്ഞാനം. അപ്പൊ ഇവിടെ അധ്യയന പ്രഭവം കർമ്മ അവബോധനം കർമ്മജ്ഞാനം. അധികാരി കാരണം വാരായാമ, അത് ആണ് ഒരു വൈദികന്റെ അധികാരിത്വത്തെ ബോധിപ്പിക്കുന്നത്. അവൻ അധികാരിയാകുന്നതിന് അർത്ഥജ്ഞാനം കാരണമാണ്. അല്ലെങ്കിൽ അർത്ഥജ്ഞാനത്തോടുകൂടി വേദം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അവൻ കർമ്മത്തിന് അധികാരിയായി തീരും. എപ്പോ? എപ്പോഴാ കർമ്മത്തിന് അധികാരിയായി തീരുന്നത്? ഗാർഹസ്ഥ്യത്തിൽ എത്തിച്ചേരുമ്പോൾ. അതും കൂടെ ചേർത്തുകൊണ്ടാണ് അധികാരി എന്ന് പറയുന്നത്. ഗർഭസ്ഥ ഇല്ലെങ്കിൽ പിന്നെ അവന് കർമാധികാരം ഇല്ല. അതുകൂടെ ചേർന്നാല് കർമ്മ അധികാര കാരണത എന്ന് പറയുമ്പോൾ അതുവരെയുള്ള എടുക്കണം. സമാവർത്തനം കഴിഞ്ഞ് ഗർഭസ്ഥ്യം തീരുന്നതുവരെ പറയാമഹ. അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കിം തർഹി, പിന്നെ ഇവിടെ എന്താണ് സിദ്ധാന്തി പറയുന്നത്? ഔപനിഷത്തും ആത്മജ്ഞാനം സ്വതന്ത്രേണേവ പ്രയോജനവത് പ്രതീയമാനം ന കർമ്മ അധികാരി കാരണതാം പ്രതിബദ്ധത്തെ. ഇത് ഭാഷകാരന്റെ സിദ്ധാന്തം. ഇവിടെ പറയുന്ന ആത്മജ്ഞാനം വേദാധ്യയന കൊണ്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, രണ്ടും സംഭവിക്കാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ, കാരണം വേദജ്ഞാനത്തിൽ അർത്ഥജ്ഞാനം ഉണ്ടാകുമല്ലോ. അപ്പൊ അർത്ഥജ്ഞാനം ഉണ്ടായാൽ ആത്മജ്ഞാനം ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട്? സമ്യക്ജ്ഞാനമാകണമെന്നില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ആ, നേരത്തെ ജൈമിനി പറഞ്ഞു കഴിഞ്ഞു ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വെറും അർത്ഥവാദമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആത്മജ്ഞാനം ഉണ്ടാകും. ജൈമിനിയന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വേദാധ്യയനം ചെയ്ത ആത്മജ്ഞാനം ഉണ്ടാകുന്നു. അത് അധ്യയനം ചെയ്യാൻ്റെ അർത്ഥവും മനസ്സിലാക്കും. പക്ഷെ എങ്ങനെ മനസ്സിലാക്കും? വെറും അർത്ഥവാദം. അതുപോലെ ശരിക്കൊരു ആചാര്യവാൻ പുരുഷോ വേദ, അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആത്മജ്ഞാനം മനസ്സിലാക്കും. അത് സ്വതന്ത്രമാണെന്ന് മനസ്സിലാക്കും. അതിന് കർമ്മവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ ആത്മജ്ഞാനം അവനെ കർമ്മത്തിന് അധികാരിയാക്കുന്നില്ല. ആ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? സന്യാസം. പ്രവ്രജ്യ, വേറെ ഒരു പരിപാടിയില്ല. ഓ, എന്നാ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഇടയ്ക്ക് കുറച്ച് ആത്മജ്ഞാനവും പിന്നെ ഗൃഹസ്ഥാശ്രമത്തിന്റെ പണികളും. അങ്ങനെ ആയാലോ? എന്തുകൊണ്ട് പറ്റില്ല? നമ്മൾ മതപ്രഭാഷണത്തിൽ സ്ഥിരം കേൾക്കുന്ന അതല്ലേ പ്രായോഗിക വേദാന്തം? എന്തല്ലേ കേൾക്കുന്നു? കർമാന്തരിത ആത്മജ്ഞാനം, അത് ഭാഷകാരൻ പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. കർമാന്തരിതം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കർമ്മവും ഇടയ്ക്കിടയ്ക്ക് ആത്മജ്ഞാനവും. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരല്ലേ. നമ്മൾ ആത്മജ്ഞാനികളുമാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുമാണ്. ഇത് ഭാഷകാരന് സമ്മതമല്ല, നമുക്ക് സമ്മതമായിക്കോട്ടെ, വിരോധമില്ല. അങ്ങനെ ഒരു പണി ഭാഷകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? എന്തുവരും? ഞാൻ ആത്മജ്ഞാനം കർമ്മത്തിന്റെ അംഗമായി മാറും. അത് അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യമാണ്. ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യം, അത് നടക്കത്തില്ല. ഒരിക്കലും അതിനെ കർമാംഗമാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അത് ഒരിക്കലും അധികാരി കാരണമല്ല. കർമ്മജ്ഞാനം വന്നോ പിന്നെ ഒരൊറ്റ പരിപാടിയുള്ളൂ. എന്താണോ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ ഏഷണാത്യാഗരൂപത്തിലുള്ള സന്യാസം അല്ലാതെ ഇന്ന ആശ്രമത്ത് പോയി ഇന്ന ഗുരുവിൻ്റെ നിന്ന് സന്യാസം വാങ്ങുന്ന സന്യാസമല്ല. അല്ലെങ്കിൽ ഇവിടെ നേരെ ട്രെയിനിൽ കയറി വിശേഷത്ത് ഇറങ്ങി നേരെ അവിടുന്ന് വാങ്ങുന്ന സന്യാസമൊന്നുമല്ല. പിന്നെയോ ഏഷണാത്രയ രൂപത്തിലുള്ള സന്യാസം, അതും ഈ കർമ്മം കൂടെ യോജിക്കത്തില്ലെന്നാണ്. ഇതാണ് ഭാഷ്യകാരന്റെ മുഖ്യമായ സിദ്ധാന്തം. ആണ് പറയുന്നത് എന്നാ വയം അധ്യയന പ്രഭവും കർമ്മബോധനം അധികാരി കാരണം വാരയാമഹ കിം തർഹി. പിന്നെന്താ ഔപനിഷദ ആത്മജ്ഞാനം സ്വതന്ത്രേണൈവ പ്രയോജനവത് പ്രതീയമാണ്. അത് സ്വതന്ത്രമായി തന്നെ പ്രയോജനവത്താണ്. കർമ്മത്തിനോട് ഒട്ടി ചേർക്കാൻ പറ്റത്തില്ല. എന്താണ് അതിന്റെ പ്രയോജനം? മുക്തി. സർവകർമ്മ സന്യാസപൂർവമായിട്ടുള്ള മുക്തി ആണ് പ്രയോജന പ്രതിപാദന. എന്നാ കർമ്മ അധികാര കാരണതാം പ്രതിപദ്ധ്യത. കർമാധികാരത്തിന് കാരണം ആകുന്നില്ല. ഒരു തരത്തിലും അതിനെ കർമ്മമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. ഇത്യേതാവത് പ്രതിപാദയാമഹ, ഇതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഓരോ സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ഭാഷകാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാച ന കർത്വന്തരജ്ഞാനം കർത്വന്തരാധികാരേണ അപേക്ഷിതേ ഏവം ഏതതവേ ദൃഷ്ടവ്യം. അതിന് മീമാംസയിൽ നിന്ന് ഒരു ഉദാഹരണം പറയുന്നു. ഒരു യാഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റൊരു യാഗം ചെയ്യുന്നതിന് അപേക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും മീമാംസകർ പറയുന്നതിൻ്റെ യുക്തി, ഈ കർമ്മങ്ങളെന്ന് പറയുന്നത് ചെയ്യുന്നതിന് അധികാരികളുണ്ട്. ഇപ്പോൾ രാജസൂയ കർമ്മം, അതിന് ക്ഷത്രിയനെ അധികാരമുള്ളു, ബ്രാഹ്മണന് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രാഹ്മണന് നിത്യാഗ്നിഹോത്രം ചെയ്യുന്നതിന് രാജസൂയത്തെക്കുറിച്ച് അറിവ് വേണമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അധികാര ഭേദമാണ്. ബ്രാഹ്മണന് അത് ചെയ്യാനുള്ള അവകാശം കൂടിയില്ല. അപ്പം പിന്നെ ഒരു കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടെങ്കിലേ മറ്റൊരു കർമ്മം ചെയ്യാൻ പറ്റൂ എന്നിവിടെ നിയമമേ ഇല്ല. അതുപോലെ ഇത് അത്യന്തം വിരുദ്ധമായ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. അപ്പോൾ ആത്മജ്ഞാനം കർമ്മ അധികാരത്തിന് കാരണമില്ലാത്ത അത്യന്തം വിരുദ്ധമായ കാര്യങ്ങളാണ്. പ്രബോധവത് അകമ്പ്യ, ഇതിൻ്റെ ഭേദത്തെ ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റത്തില്ല. പ്രായോഗിക വേദാന്തം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാമെന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ജ്ഞാനവും ഒരു പ്രയോഗത്തിലും വരുത്താൻ പറ്റില്ല. പിന്നെയോ സർവപ്രയോഗങ്ങളോടെ തീരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? നമുക്കറിയത്തുമില്ല, നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന കാര്യം നമുക്കറിയാമെന്നുള്ളത് നമ്മൾ പറയും. ഇത്രയുള്ളൂ. ഇത് ഇതുപോലെയാണ് കൃത്വന്തരജ്ഞാനം കൃത്വന്തരാധികാരി അധികാരികളെ അപേക്ഷിച്ച് ഒരു യാഗം കുറിച്ചുള്ള ജ്ഞാനം വേറൊരു യാഗം ചെയ്യുന്നതിന് ആവശ്യമേ ഇല്ല. ഇത് പലയിടത്തും അങ്ങനെയാണ്. ഏത് തവി വർഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൃഥക്കരണം, ഇത് രണ്ടും അത്യന്തം ഭിന്നമാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു. പൂർവപക്ഷം വിശദമായി ചർച്ച ചെയ്തതാണ്. ആദ്യത്തെ സൂത്രത്തിൽ പൂർവപക്ഷത്തിന് സമാധാനമായി പറഞ്ഞത് സമാധാനം ഉണ്ട്, അത് വലുതായതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചാണ്. ഉണ്ട് സൂചി കടാഹന്യായം ചെറിയ ചെറിയതൊക്കെ ആദ്യം തീർക്കുക. നമ്മൾ ചർച്ച ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ ചെറുതല്ലേ ഇതൊക്കെ, ഇതാദ്യം തീരട്ടെ. അടുത്ത പൂർവർഷം സൂത്രം 7 നിയമാച്ച കുറുവൻ നിയമേഹ കർമാണി ജിസി വിശേഷതസമാഹ ഏവം തുയി ന അന്യഥാ ഇതഹ അസ്തി ന കർമ്മ ലിപ്യതേ നരേ ഇതി. ഇത് പലതരത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. ഭാഷ്യകാരനെ ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആദ്യം വ്യാഖ്യാനിച്ച് മറന്നുപോയാണോ എന്നെനിക്കറിയത്തില്ല. അങ്ങനെ പല സ്ഥലത്തും വരുന്നുണ്ട്. ഒരുപാടിങ്ങനെ വ്യാഖ്യാനം എഴുതി എഴുതി വരുമ്പോൾ ആദ്യം വ്യാഖ്യാനിച്ചത് ചിലപ്പോൾ ഓർമ്മയിരിക്കണമെന്നില്ല. അങ്ങനെ സംഭവിച്ചാണോ? അതിനുള്ള വഴി കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ പുതിയൊരു വ്യാഖ്യാനം എഴുതുമ്പോൾ പറയണം, ഞാൻ പണ്ടിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നതെന്ന് പറയണം. അങ്ങനെ പറയാതെ പുതിയൊരു വ്യാഖ്യാനം പറയുമ്പോൾ എന്താണെന്നറിയില്ല. ഒരു പക്ഷെ അത് പറയാൻ വിട്ടുപോയതായിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ. അതായത് ഉപനിഷത് മന്ത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു തരത്തിൽ, ഇവിടെ സൂത്ര ഭാഷയത്തിൽ വേറെ തരത്തിൽ. ഉപനിഷത്ത് ഭാഷയത്തിൽ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറയണോ? അത് തന്നെ പറഞ്ഞ ശരി തന്നെ, ബാക്കിയുടെ പറഞ്ഞാൽ മതി. കുറുവൻ നിയമേഹ കർമാണി ജിജി വിശേഷതസമാഹ. ഒരു മനുഷ്യന്റെ ആയുസ്, ശരാശരി ആയുസ് എത്രയോ അത്രയും, 100 എങ്കിൽ 100. അപ്പോൾ മനുഷ്യന്റെ ആയുസ്, ശരാശരി ആയുസ് നമ്മുടെ ചരിത്രമനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ശരാശരി ആയുസ് അത്രയും തീരുമാനിക്കുന്ന WHO ആണ്. അതനുസരിച്ച് ഓരോ വർഷം കഴിയും തോറും മനുഷ്യന്റെ ശരാശരി ആയുസ് കൂടുകയാണ്. കാരണം നല്ല ഭക്ഷണവും, ഈ സോമാലിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെച്ചല്ലേ ഈ കണക്കെടുക്കുന്നു. അല്ലാതെ ഒരു കണക്കെടുപ്പുണ്ട്. ഭക്ഷണവും മറ്റുമൊക്കെ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, നല്ല വൈദ്യസഹായങ്ങൾ കിട്ടുന്നു മനുഷ്യർക്ക്. പിന്നെ വയസ്സ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പഴയകാലത്ത് ഒരു ആഗ്രഹമായിരുന്നു 100 വയസ്സ് വരെ എന്തായാലും അന്ന് ഇതിനേക്കാളും ആയുസ് കുറവായിരിക്കും, കൂടാൻ വഴിയില്ല. പഴയകാലത്ത് എന്നാലും മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന ഒരു 100 വയസ്സ് വരെ ഇപ്പം ജീവിച്ചിരിക്കുന്നതാണ് ശതസമാഹ. സ്വന്തം ജനറേഷനാണെങ്കിൽ നോക്കണം, അപ്പൊ എത്ര കാലം ജീവിച്ചു, അങ്ങനെ എങ്ങനെ നോക്കണം. ഇത് ശരാശരിയാണ്, ഇതിനൊക്കെ കണക്കുണ്ട്. ഇന്ന് പഴയകാലത്ത് ഇതിനൊന്നും പഠനങ്ങൾ നടത്തിയിരുന്നില്ല. നമ്മുടെ ഒരു പെസകായ ധാരണയാണ്, പണ്ട് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് ഇപ്പം ദീർഘായുസ്സായിരുന്നു. അതൊക്കെ അബദ്ധമാണ്. അന്ന് രോഗങ്ങളൊക്കെ ബാധിച്ച് മനുഷ്യൻ രക്ഷപ്പെടാൻ വഴിയില്ല, കൂട്ടത്തോടെയൊക്കെ ചത്തൊടുങ്ങിയിരുന്നു. ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും യുദ്ധങ്ങളും കൊണ്ടൊക്കെ മനുഷ്യൻ മരിക്കുന്നു. അല്ലാതെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം കൂടി വരികയാണ്. പണ്ട് ഇതിനെക്കുറിച്ചൊന്നും പഠനമില്ലായിരുന്നു, എന്നാലും അതുകൂടെ കണക്കിലെടുത്തു കഴിഞ്ഞു. പഴയ കണക്കൊക്കെ നോക്കാൻ ഇന്നും അതിനുള്ള അത്രയൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, പണ്ട് വലിയ വലിയ നമ്മൾ യോഗികളെന്നൊക്കെ പറയുന്നവരും 50 60 കഷ്ടി, അതിനപ്പുറം പോകത്തില്ല. വലിയ യോഗാഭ്യാസമൊക്കെ കയ്യിലുള്ളവരെന്നൊരു ശരി. അതുപോട്ടെ, അതിൽ പോയാൽ പിന്നെ വേറെ വിഷയത്തിലേക്ക് പോകും, നമ്മുടെ വിഷയം മാറി. അപ്പോൾ 100 വർഷം വരെ എന്ന് പറയുന്ന ഒരാഗ്രഹമാണ് അവിടെ പറയുന്നത്. അതല്ല നമുക്കിവിടെ പ്രാധാന്യം. ഏവന്തോ ഈ ഇതഹ അന്യഥ ന അസ്തി, അന്യഥ ന അസ്തി, അന്യൊരു രീതിയില്ല, അന്യപ്രകാരം അന്യൊരു രീതിയില്ല. എന്താണോ അവിടെ പറയുന്നത്, അഗ്നിഹോത്രാദി വിഹിതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക. അവിടെയും പറയുന്നുണ്ട് ജിജിവിഷേ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, എന്ന് വെച്ചാൽ കൃത്യമായി ജീവിക്കുന്നു എന്നല്ല. 200 വയസ്സെന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരാഗ്രഹ ചിന്തയാണ്. അങ്ങനെ നിനക്ക് ആഗ്രഹം, ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് ചുരുക്കം, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക. ഇതഹ, ഇതിൽ നിന്നും വേറിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക. ഇതഹ, ഇതല്ലാതെ അന്യഥ, അന്യൊരു രീതി നാസ്തി. എന്തിനുവേണ്ടി? കർമ്മ ലിപ്യത. ഇവിടെ കർമ്മ എന്ന് പറയുന്നതിനും ഭാഷ്യകാരൻ ഒരു പദം അവിടെ അധ്യാഹരിച്ചു. എന്താണ്? അശുഭം കർമ്മം, അശുഭകർമ്മങ്ങൾ നിന്നെ പിടികൂടാതിരിക്കണമെങ്കിൽ. ഈ സാറിന് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയാണ്, ആധ്യാത്മികമായ സന്ദർഭങ്ങളുണ്ടാകുന്ന നല്ല പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ ചീത്ത പ്രവൃത്തിയിലേക്കും മനസ്സ് പോകും. അങ്ങനെയാണ് ഇതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. നരേ എന്ന് പറയുന്നതിന് പറഞ്ഞ് കേവലം നരാഭിമാനി എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ പറഞ്ഞു, എന്താണ് ആത്മഗ്രഹണത്തിന്, ആത്മജ്ഞാനത്തിന് ഒരാൾ യോഗ്യനല്ല എങ്കിൽ അവന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ അജ്ഞന് വേണ്ടിയിട്ട്. അപ്പോൾ അജ്ഞൻ വിഹിതമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ അശുഭകർമ്മങ്ങൾ അവൻ ചെയ്തു പോകും, അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ്, അത് ബാധിക്കാതിരിക്കാനാണ്. ലിപ്യത്തെ ലിപ ലിപ പഠിച്ചിട്ടില്ല, പഠിച്ചവരാരും ഇവിടെ ഇല്ല. ബാക്കി ലിപ കേട്ടവരുമില്ല, ഓർമ്മിക്കുന്നവരുമില്ല. ലിപ ഉപദേഹേ എന്ന് വെച്ചാൽ അവിടെ സ്പർശനം എന്നുള്ള അർത്ഥവും ഉണ്ട്. നമാം കർമാണി ലിംബന്തി. അപ്പോ അവിടെ അങ്ങനെ അർത്ഥമുണ്ട്. ഇങ്ങനെയാണ് അവിടെ വ്യാഖ്യാനിച്ചത്. ഇതി, അപ്പോൾ നല്ല കർമ്മം ചെയ്തില്ലെങ്കിൽ ചീത്ത കർമ്മം ചെയ്യേണ്ടി വരും, നീ കേവലം നല്ല അഭിമാനിയാണ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു നോക്കാം, ഇത് മനസ്സിലിരിക്കണം. അതുകൂടാതെ തഥാ ഏതദ്വേ ജരാമര്യം സത്രം ഏത് അഗ്നിഹോത്രം ജരയാവാഹേ തസ്മാ ഉച്ചിതേ മൃത്യുലാവ. ഇതെന്താ പറയുന്നത്? അഗ്നിഹോത്രം സത്രം, അഗ്നിഹോത്ര കർമ്മം എന്ന് പറയുന്നത് ജരാമരിയും ജരാമരണ പര്യന്തമാണ്. ജരാമരണം എന്ന് പറയുന്നത് ലാസ്റ്റ് തന്നെയാണ് പറയുന്നത്. മരിക്കുന്നതുവരെ ചെയ്യേണ്ട കാര്യമാണെന്നുള്ള യാവ് ജീവം ജുഹു യാവ്, മരിക്കുന്നതുവരെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ജരയവായ ഹേതസ്മാ മുച്ചിതേ മൃത്യുനാവ. ജരാമരിയം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ജര കൊണ്ട് ചിലപ്പോ ഇതിൽ നിന്ന് മോചനം കിട്ടാം. ജരമുണ്ടെന്ന് വെച്ചാൽ എന്താണോ, കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ്, പിന്നെ അവൻ അഗ്നിഹോത്രം ചെയ്യൂ, അല്ലെങ്കിൽ മരണം, അതുവരെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത്യവും ജാതീകാൻ നിയമാതവി കർമ്മശേഷത്വം വിദ്യായാഹ. പൂർവക്ഷി സ്ഥിരം പറയുന്ന കാര്യം പറയുന്നു. ഈ നിയമമുള്ളത് കൊണ്ട് എന്താണ്? കർമാങ്കമാണ് വിദ്യ എന്നുവെച്ചാൽ രണ്ടും ഒരുമിച്ചേ പോകത്തുള്ളൂ. ഏവം പ്രാപ്തേ പ്രതി വിധത്തെ സമാധാനം പറയുന്നു. ഇവിടെ പറയുന്നു പതിമൂന്ന് നവിശേഷ കുറുവന്നേവ കർമാണി ജജീവിഷേദിത്യവുമാദിഷു നിയമശ്രവണേഷു ന വിദുഷ ഇതി വിശേഷം അസ്ഥി. ഇപ്പൊ ആദ്യം ഭാഷകാരൻ പറയുന്നു ഇതൊരു നിയമമാണ്, നിയമവിധിയാണ്. കുറുവന്നേവേഹ കർമ്മം പ്രാപ്തി സതി ആരംഭോ വിധിർ നിയമായ കൽപ്പതെ. കേട്ടിട്ടുണ്ട്. അപ്പോൾ കർമ്മം പ്രാപ്തമാകുന്നു എല്ലാവർക്കും. അപ്പോൾ അവിടെ നിയമം ചെയ്യുന്നു, നീ അങ്ങനെ കർമ്മം ചെയ്യുകയാണെങ്കിൽ മരണം ചെയ്യും. ഭാഷകാരൻ പറയുന്നത് എന്തായാലും വിദ്വാന് വേണ്ടിയിട്ടല്ല ഇത്, ജ്ഞാനിക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നു. പിന്നെയോ അവിശേഷേണ നിയമവിധാന, പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. നിയമം പൊതുവെ അങ്ങനെയാണ്, പൊതുവായി പറയുകയാണ്. കർമ്മം ചെയ്യുക എന്നുള്ളത് വിശേഷിച്ച് പറയുന്നില്ലെന്നാണ്. അവിശേഷണമെന്ന് പറഞ്ഞാൽ സാമാന്യാണ് എന്ന് പറഞ്ഞാൽ തീരുന്നില്ല. അതിന് സമാനം പറഞ്ഞ് തീരുന്നില്ല. അടുത്ത സൂത്രം അതിന് സമാനം പറയുകയാണ്. സ്തുതയെ അനുമതിർവാ, അതോടെ പറഞ്ഞാലേ അത് പൂർത്തിയാകും. കുറുവന്നേഹേ കർമാണി ഇത്യത്ര അപരോ വിശേഷ ആഖ്യായതേ. ഇവിടെ ഈ കുറുവന്നേഹ കർമാണി എന്ന് പറയുന്നതിന് കഴിഞ്ഞ സൂത്രത്തിൽ വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ പറയുന്നു, ഇവിടെ വിശേഷിച്ച് പറയാനൊരു കാര്യമുണ്ട്. അപരവിശേഷ യദ്യപ്യത്ര പ്രകടന സാമർത്ഥ്യാത് വിദ്വാനേവ കുറുവന്നിധി സംബദ്ധ്യതേ പറയുന്നു. പ്രകടനമനുസരിച്ച് തൊട്ടു മുമ്പ് പറഞ്ഞ എന്താണോ ഈശാവാസം ഇതം സർവം അവിടെ എന്തു പറഞ്ഞു? യത്കിഞ്ച ജഗത്യാഞ്ചത് തേന തെക്തേന മുഞ്ചീതാഹ. കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ട്? ഇവിടെയും ഭാഷകാരൻ പാണിനീയത്തെ വില വെച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഭുഞ്ചീതാഹ എന്റെ അർത്ഥം ഭാഷകാരെങ്ങനെ വ്യാഖ്യാനിച്ചത്? പാലയേതാഹ ആത്മാനം പാലയേതാഹ, ആത്മാവിനെ പാലിക്കാന്നുള്ളു. ഇപ്പൊ വ്യാകരണം പഠിച്ചവർക്കറിയാം. ഭുഞ്ചീതാഹ ഏത് ലകാരത്തിന്റെ ഏത് രൂപമാണ്? മധ്യപുരുഷ ഏകവചന ഏതിന്റെ? ഭുജപാലന അഭ്യവഹാരയോ അതാണ് ധാതു. കണ്ടു കഴിഞ്ഞാൽ ഏത് ഗുണമെന്ന് മനസ്സിലാക്കണം. ഭുഞ്ചീത ഏത് ഗുണമെന്ന്? ഋദാദി ശം. എങ്ങനെ മനസ്സിലാക്കി? ഇപ്പൊ ഇവിടെ ഭുജോ അനവനെ എന്നൊരു സൂത്രമുണ്ട്. പാണിനി പറയുന്നു അവനോ എന്ന് പറഞ്ഞാൽ രക്ഷണം പാലനം. അതിൽ നിന്ന് ഭിന്നമായ അർത്ഥത്തിൽ ആത്മനേയ പദം പ്രയോഗിക്കാവൂന്നാണ്. എന്നുവെച്ചാൽ രണ്ടർത്ഥമാണുള്ളത്. ഏതൊക്കെ? പാലനം, അഭ്യവഹാരം എന്ന് വെച്ചാൽ ഭക്ഷിക്കണം. അപ്പോ അവന ഭിന്നമായ അക്ഷരത്തിൽ ഇഹ ഭുഞ്ചീത എന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചാലും അങ്ങനെയുള്ളിടത്തെ എന്ത് ഉപയോഗിക്കുക? ആത്മനിവേദം പ്രയോഗിക്കുക. ശ്രുതിയിൽ ആത്മനിവേദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏതർത്ഥമായിരിക്കണം? ഭക്ഷണാർത്ഥമായിരിക്കും. പക്ഷെ ഭാഷകാരൻ അർത്ഥം പറഞ്ഞു പറഞ്ഞു. അപ്പോ അതിനൊരു സമാധാനമേ ഉള്ളൂ. എന്താണോ ഛന്ദസത്വ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന് സമാധാനമൊന്നും പറഞ്ഞിട്ടില്ല. ഇത് സാറിന് ഭാഷ്യം ചർച്ച ചെയ്യുന്നവരെല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചു പല ഏതാന്നുള്ളത്? അതിന് പിന്നെ പലരും പല പല പല സമാധാനങ്ങളാണ്. പിന്നെ വ്യാഖ്യാന കസരത്തുകളിലേക്ക് പോകും. പല രക്ഷയില്ല. കാരണം നിയമം ഇവിടെ പാലിച്ചിട്ടില്ല. അങ്ങനെ എല്ലായിടത്തും പറയണമെന്നുണ്ടോ? ഭാഷകാരൻ അങ്ങനെ പറയണമെന്നുണ്ടോ? ഭാഷ എഴുതുമ്പോ ഛാന്തസം എന്നെങ്കിലും പറയണ്ടേ? എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു? സൂത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പാലന അർത്ഥത്തിൽ ആത്മീയം പ്രയോഗിക്കാൻ പാടില്ല. ഇവിടെ പാല ഏതാന്നർത്ഥം പറഞ്ഞു. അഭ്യവഹാരാർത്ഥമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം എടുക്കാം. കാരണം ഉപഭോഗ അർത്ഥമുണ്ട് ധാതുവിന്. ധാതുവിന അനേകാർത്ഥത്വ രാജ്യം ഭുഞ്ചീത എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം ഭുഞ്ചീത എന്ന് പറഞ്ഞാൽ അത് ഉപഭോഗമാണ്. ധാതുവിനാം അനേകാർത്ഥത്വം. അപ്പൊ പലതരത്തിലും വ്യാഖ്യാനിക്കാമെന്നിരിക്കുക. ഏതാണോ പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ സമാധാനം പറയണ്ടേ? അതുപോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അർത്ഥം പറയുന്നു കുറുവന്നേവേഹ കർമാണി ഇത്യത്ര അപരോ വിശേഷ. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണ് ഭാഷകാരൻ പറയുന്നത്? യദ്യപ്യത്ര പ്രകടനസാമത്യ വിദ്വാനേവ കുറുവന്നിതി സമ്പദ്ധീത. പ്രകടനമനുസരിച്ച് വിദ്വാനെ കുറിച്ചാണ് പറയുന്നത്, ജ്ഞാനിയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഭാഷകാരൻ പറഞ്ഞു ഏഷണ ത്രയ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠയാണ് അവിടെ പറയുന്നത് ആദ്യത്തെ മന്ത്രത്തിൽ. എന്ന് ഭാഷകാരൻ പറഞ്ഞു തഥാവി വിദ്യാസ്തുതയെ കർമാനുജ്ഞാനം ഏതദ് ദ്രഷ്ടവ്യം. ഇതാണ് പറഞ്ഞത്. അവിടുത്തെ വ്യാഖ്യാനം തന്നെ ഇവിടെ വ്യാഖ്യാനിക്കുന്നു. വിദ്യാസ്തുതിക്ക് വേണ്ടിയിട്ടാണ് കർമാനുജ്ഞാനം. ഇത് അനുജ്ഞയാണ്. ചെയ്യുന്നവൻ ചെയ്തോട്ടെ. കാമചാര അനുജ്ഞ എന്ന് പറയും. ചെയ്യാം, ചെയ്യുന്നവന് ചെയ്യാം. അങ്ങനെ എന്തിനെ എടുക്കണമെന്നാണ്? എന്തിനു വേണ്ടി? വിദ്യാസ്തുതയെ, വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി. മുമ്പ് വിദ്യയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ മന്ത്രത്തിൽ വിദ്യയെ സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം മാറി വ്യാഖ്യാനിക്കുന്നതിന് സമാനമൊന്നും ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രയോഗ സൂത്രം അങ്ങനെ ആയതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് പറയാമായിരിക്കും. പക്ഷേ സൂത്രത്തിൽ ഇതുവല്ലതും ഉണ്ടോ? നാ വിശേഷാ സ്തുതയെ അനുമതിർവ. ഇവിടെ വല്ലതും കുറുവന്നേവേഹം ഉണ്ടോ? സൂത്രം കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ ഇത് ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണെന്ന്? എന്തെങ്കിലും അടയാളം ഉണ്ടോ? കുറുവന്നേവേഹ കർമാണി എന്ന് പറയുന്ന ആ മന്ത്രത്തിന്റെ സ്തുതിയാണെന്നുള്ളത് സ്തുതയെ അനുമതിർവ എന്ന് പറയുന്നതെന്ന് എന്തെങ്കിലും അടയാളം ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഈ സൂത്രത്തിൽ സൂത്രകാരൻ വിവക്ഷിച്ചിരിക്കുന്നതെന്നുള്ളത് ഭാഷ്യകാരന്റെ സ്വന്തം കണ്ടുപിടുത്തമാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രം വ്യാഖ്യാനം പറയണ്ടേ? എന്റെ മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ അർത്ഥം സ്തുത്യർത്ഥമല്ല. സ്തുത്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്താകും? അർത്ഥവാദം എന്നാണ്. എന്നുവെച്ചാൽ ഈ ആ മന്ത്രത്തെ ഇവിടെ അർത്ഥവാദപരമായി വ്യാഖ്യാനിച്ചു. അവിടെ അങ്ങനെയല്ല, അനധികാരിക്ക് വേണ്ടി. അത് കർമാധികാരിക്ക് വേണ്ടി എന്ന് വ്യാഖ്യാനിച്ചു. അത് കർമാധികാരി എന്ന അർത്ഥം കിട്ടുന്നതല്ല, അത് മുമ്പ് തന്നെ ആ മന്ത്രത്തിന്റെ വ്യാഖ്യാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാഷകാരൻ പറഞ്ഞു, ഇതുവരെ പറഞ്ഞ ജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്, ജ്ഞാനത്തെ കുറിച്ചാണ്, ഇനി ജ്ഞാനത്തിന് അധികാരി അല്ലാത്തവന് ആത്മ അഗ്രഹനായ ആത്മബോധമില്ലാത്തവന് വേണ്ടി കർമ്മ അധികാരിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കർമ്മ അധികാരി എന്ന് പറയുന്നതും അർത്ഥവാദമെന്നും പറയുന്ന ഒന്നാണ്. അപ്പോൾ ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടുമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമാധാനമൊന്നുമില്ല. യതിച്ഛതി തരോതി തത്, ഇങ്ങനെ പറയാനേ പറ്റൂ, അല്ലാതിന് വേറെ സമാധാനമൊന്നുമില്ല. വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് എന്ന് നമുക്ക് സമാധാനിക്കാം. കർമാനുജ്ഞാനം ഏതത് വിദ്യാസ്തുതയെ കർമാനുജ്ഞാനം ഏതഷ്ടവ്യം. അത് മാത്രമല്ല ഇവിടെ വേറെ കൂടി പറയുന്നു. അത് പറയുന്നു, ക്ഷമിക്കുക, ഏതദ്ദേഷ്ടവ്യം എന്താണ്? എന്നാ കർമ്മ ലിപ്യതേ നരെ ഇതി വക്ഷ്യതി കുറുവന്നേ കർമാണി എന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ പറയുന്നത്? കർമ്മ ലിപ്യതേ നരേ, ഭഗവാൻ പറയുന്നുള്ള എന്താണ്? നമാം കർമാണി ലിംബന്തി, ആ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ എങ്ങനെ പറയും? ഇതിഹി ഒക്ഷ്യതി, എന്താണിപ്പോ എന്റെ താല്പര്യം? ഈ അത് തന്നെ ഈ ചോദ്യം തന്നെ ചോദിക്കും, ഇതെന്താ അവിടെ അർത്ഥവാദമായത്? പെട്ടെന്ന് വിദ്യയുടെ പ്രകടനത്തിൽ, ജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ ഒരു അർത്ഥവാദം എങ്ങനെ വന്നു? പറയുന്നു, പറയാം. ഏത് ദുഃഖം ഭവതി യാവജ്ജീവൻ കർമ്മ കുറവത്തി അപി വിദുഷി പുരുഷേന കർമ്മലേപായ ഭവതി വിദ്യാ സാമർഥ്യാതിരി തദൈവ വിദ്യാസ്തുയതി. യാവജ്ജീവൻ കർമ്മ കുറവത്യപി വിദുഷി, എന്നുവെച്ചാൽ മരണം വരെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും വിദുഷി ജ്ഞാനിയും, ഞാനി മരണം വരെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും എന്താണ്? പുരുഷേ ന കർമ്മ ലേപായ ഭവതി, കർമ്മം ബന്ധത്തിന് കാരണമായി തീരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനും ഗുരുതരമായൊരു പ്രശ്നം വരും. എന്താണോ പ്രപ്രജ്ഞ വേണ്ടെന്ന് വരും. അത് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമാണ്. പഴയ വ്യാഖ്യാനം വരും നല്ലത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനകനെയൊക്കെ വളരെ എളുപ്പം രക്ഷിക്കാറ്. ജനകനെയൊക്കെ വളരെ എളുപ്പം രക്ഷിക്കാതെ ഈ വഴിക്ക് രക്ഷിക്കാം. അപ്പോ ഈ ഭാഷകാരൻ വാശി പിടിക്കുന്നു, അതൊരു വാശി പോലെയാണ്. എന്താണ് തത്വജ്ഞാനത്തിൽ ഏഷണാത്രയ ത്യാഗം സംഭവിച്ചേ പറ്റൂ, ഏഷണ ഇല്ലെങ്കിൽ പിന്നെ കർമ്മം ചെയ്യത്തില്ല. അതിന് വേറെ ഒരു സ്ഥലത്തും ബ്രഹ്മചാരിയിലോ വാനപ്രസ്ഥനിലോ അല്ലെങ്കിൽ ഊർധ്വരേതസ് ആശ്രമ സന്യാസിയിലോ ഒരിടത്തും അതിനെ ഒരിടത്തും പറ്റത്തില്ല. ഓരോന്നും ഭാഷകാരൻ വിശദമായിട്ടെടുത്തിട്ട് അത് ഉപകുർവാണ ബ്രഹ്മചാരിയിൽ പറ്റുമോ? തത്വജ്ഞാനവും ഉപകുർവാണ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ഗുരുകുലത്തിൽ തന്നെ വേദാധ്യയനത്തിന് വേണ്ടി ബ്രഹ്മചാരി സ്വീകരിച്ച് അവന് പറ്റുമോ? അവന് പറ്റത്തില്ല. ഇനി ഊർധ്വരേതസ് ആശ്രമം വിട്ടുപോകാത്തവൻ നൈഷ്ഠിക ബ്രഹ്മചാരി, അവന് പറ്റുമോ? അവനും സാധ്യമല്ല. അവനെന്താ ഫലം? ബ്രഹ്മലോക പ്രാപ്തിയാണ്. ഉപകുർവാണനും ഗുരുകുലത്തിൽ തന്നെയല്ലേ? ഉപകുർവാണനും ഗുരുകുലത്തിൽ തന്നെയല്ലേ വസിക്കുക? കേട്ടില്ല. ഉപകുർവാണനും ഗുരുകുലത്തിൽ തന്നെ. അവൻ വീട്ടിൽ പോയാലല്ലേ ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ. അവന് ബ്രഹ്മചര്യ അനുഷ്ഠിക്കുന്നോണ്ട് ഭാഷകാലം പറയുന്ന അവന് ഒരു പ്രയോജനമുള്ളൂ. എന്താണോ ബ്രഹ്മലോകത്തിലൊന്നും പോകാൻ പറ്റില്ല, വേദാധ്യയനം അത് മാത്രമേ ഉള്ളൂ, അതിന് വേറെ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. പിന്നെ വരുന്നത് ഊർധ്വരേതസ് എന്ന് പറയുന്നു, അവൻ വിട്ടുപോകുന്നില്ല, അവിടെ തന്നെ അവന് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരാം. പിന്നെ വരുന്നത് വാനപ്രസ്ഥൻ വൈഖാനസൻ, അതും പറയുന്നുണ്ട്. അരണ്യേ തപ ശ്രദ്ധ ത്യുപാസത്തെ ചന്ദോകത്തിൽ അവനും എന്താ ഫലം? പിന്നെ ഗൃഹസ്ഥന്മാര് അവനും പഞ്ചാഗ്നിവിദ്യയും മറ്റും ഉണ്ടെങ്കിൽ അവനവിടെ പോവും. അല്ല, കേവലം ഇഷ്ടാപൂർത്ത ദത്തകർമ്മങ്ങളാണെങ്കിൽ ഇത് ഓരോ ആശ്രമങ്ങളുടെ അടുത്ത് ഭാഷകാരൻ വ്യക്തമായി പറയുന്നു. വേറെ ആർക്കും മുക്തി സാധ്യമല്ല എന്ന് വെച്ചാൽ പോക്കുവരവില്ലാത്ത മുക്തി സാധ്യമല്ല. ഈ പറയുന്ന തത്വജ്ഞാനം അവന് മാത്രമേ സാധ്യമാകുന്നതാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. അങ്ങനെ അല്ലാന്ന് പറയുന്ന വേറെ ആചാര്യന്മാരൊക്കെ ഉണ്ട്, അത് നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചോദിക്കുന്നത് എന്നെ ഗുരു പറഞ്ഞിട്ടില്ലേ, രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടില്ലേ, രമണ മഹർഷി ദേവീയതെന്ന് ചോദിക്കരുത്. ചിലരുടെ മനസ്സിൽ പെട്ടെന്ന് അത് വരും, അങ്ങനെ പറഞ്ഞിട്ടില്ലേ. പ്രാമാണി ചർച്ചായാം പുരുഷ പ്രവൃത്തിയെ അധിഷ്ഠാന്ത കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രാമാണ്യ ചർച്ച ചെയ്യുന്നിടത്ത് പുരുഷപ്രവൃത്തിയെ ദൃഷ്ടാന്തമായി കൊണ്ടുവരരുത്. എന്നാരിങ്ങനെ ചെയ്തു, മറ്റയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ തലകുത്തി നിന്നു, ഇതൊന്നും ഇവിടെ കൊണ്ടുവരരുത്. ഇവിടെ എന്താണ്? പ്രമാണത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. പ്രമാണത്തിലൂടെ എന്താ ഉണ്ടാവേണ്ടത്? അത് പ്രമാണത്തിൽ നിന്ന് എങ്ങനെ പ്രമേയം ഉണ്ടാകുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വേറെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിനെ അലമ്പാക്കരുത്, അങ്ങോട്ട് പോകരുത് മനസ്സ്. ആചാര്യ പരമ്പരയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആചാര്യ പരമ്പരയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ ഈ യേഷണാത്രയത്യാഗം ഇല്ലാതെ തന്നെ സത്വജ്ഞാനം കൊണ്ട് മുക്തി ഉണ്ടാകും? അതല്ലേ പറയുന്നത്, നിങ്ങളുടെ പ്രായോഗിക വേദാന്തം. അല്ല, വാർത്തകാരനോ പഞ്ചദശികാരനോ ആരെങ്കിലും? ആരുമില്ലല്ലോ പരമ്പരയിൽ. എങ്ങനെ പരമ്പരയിൽ ആരും പറയില്ലേ? അത് പരമ്പരയിലൊക്കെ ഉള്ളവര് ഇന്നിപ്പോ ഈ മതപ്രഭാഷണം നടത്തുന്ന എല്ലാവരും ഈ പരമ്പരയിൽപ്പെട്ടവരെയാണ്, അതല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഭാഷ്യത്തിൽ തൊടുമ്പോഴുള്ള ബുദ്ധിമുട്ടാ പറയും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഭാഷ്യകാരൻ നിർബന്ധമാണ്. എന്താണോ ആ തത്വജ്ഞാനത്തിൽ പരിവ്രജനം, ആരുടെ കാര്യം ആപ്തനെന്ന് പറയുന്നത്? അതൊക്കെ അവരുടെ സിദ്ധാന്തം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത് എപ്പോഴും പറയുന്നുണ്ട്, ഇടങ്കോൽ ഇടരുത് ഇടരുത് എന്ന് ആയിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണോ ചിലർക്ക് ഇടങ്കോൽ ഇട്ടാലേ ശരിയോ? നമുക്കതൊക്കെ അവരവരുടെ സിദ്ധാന്തം. നമ്മൾ ആരുടെ സിദ്ധാന്തമാണ് ചർച്ച ചെയ്യുന്നത്? ഭാഷ്യകാരൻ്റെ. ഇതിന്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരുന്നല്ല, അവര് ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഉടനെ അങ്ങനെയാ ഇപ്പൊ പറയും, ഞാൻ ആചാര്യന്മാരെ വിമർശിച്ച് അടുത്ത ചന്ദ്രഹാസം വരും. എന്താണ് രമണ മഹർഷി വിമർശിച്ചു, രാമകൃഷ്ണദേവൻ, അതല്ല പറയുന്നത്. ഓരോ അതവരുടെ സിദ്ധാന്തം. നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താ? ഭാഷ്യകാരന്റെ. അതിന്റെ ഇടയ്ക്ക് വേറെ ആരെയും കൊണ്ടുവരുതെന്നാണ് ആര് പറയുന്നത്? ഭാഷ്യകാരൻ പറയുന്നത്. പ്രമാണ ചർച്ചായം അധിഷ്ഠാന്ത അത് കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നതല്ല ഇത്. ഇതൊന്നും എന്റെ തലയിൽ കൊണ്ടുവയ്ക്കരുത്, ഞാൻ നിരപരാധിയാണ്. ഇത് മനസ്സിലാക്കി എന്നുള്ള ഒരേ ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും എന്നെ ഇട്ട് ക്രൂശിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. മതപ്രഭാഷണത്തിൽ തന്നെ ഞാനും നിന്നിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ പോയിച്ചാണ്, ഇവിടെ ഹാള് നിറഞ്ഞനെ. ഇത് മനസ്സിലാക്കിയാണ് ഇപ്പൊ എന്റെ ഒരേ ഒരു തകരാറ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രായത്തില് ഹിമാലയത്തിൽ പോയി എന്നെ തകരാറാണ്. ഇവിടെ എങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഈ അബദ്ധം വരത്തില്ലായിരുന്നു. നിങ്ങൾ ചേർന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വിടുക. അതല്ല പറയുന്നത്, ഭാഷ്യകാരന്റെ ആശയം എന്താണ് പറയുന്നത്? ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് എന്താണോ അത് ശരിയാകത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ എന്ത് പറയുന്നു? യാവജ്ജീവം കർമ്മകുർവത്യപി വിദുഷി പുരുഷേ ന കർമ്മലേപായ ഭവതി വിദ്യാസാമർത്ഥ്യ ഇതി തദേവം വിദ്യാ സ്തുയതേ എന്നാണ്. ജ്ഞാനത്തെ സ്തുതിക്കുകയാണ്, വിദ്വാനെ കർമ്മം ബന്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞതുപോലെ നമേ കർമാണി ബന്ധി. പിന്നെ ഇവിടെ ഇക്കാര്യത്തിന് വിദ്വാൻ മരണം വരെ കർമ്മം ചെയ്താലും കർമ്മം അവനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ തന്നെ പിന്നെ അതിന് സമാനം പറഞ്ഞിട്ടുണ്ട്. ആ സമാധാനം കൊണ്ട് മാത്രമേ നമുക്ക് ഭാഷ്യകാരനെയും നീതീകരിക്കാൻ പറ്റൂ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകക്ഷേമാർത്ഥം, ലോകക്ഷേമാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ എന്നെടുക്കണം. എന്തായാലും ഭഗവാൻ പറയുന്ന അതാണല്ലോ, ഇന്നമേ കർമാണി. അപ്പോ ശരിക്കും വേണ്ടത് എന്താണോ? പ്രവ്രജ്യ. ഈ പ്രവ്രജ്യ എന്ന് പറഞ്ഞാലും ഭാഷകാരൻ വ്രജഗതോ എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക എന്നുള്ളതാണ്. ഭാഷകാരൻ അങ്ങനെ ഒരർത്ഥമല്ല എടുത്തിരിക്കുന്നു. പ്രവ്രജ്യയ്ക്ക് അർത്ഥം പറഞ്ഞിരിക്കുന്ന ത്യാഗം എന്നാണ്. കർമ്മത്തെ ഉപേക്ഷിക്കുക, അത് ഈ ഒരിടത്തിരുന്നാലും മതി, നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലരുടെ മനസ്സിൽ തലയ്ക്കകത്ത് അത് കയറിയിരിക്കുകയാണ്. ശരിയായ സന്യാസമെന്ന് വെച്ചാൽ നടക്കണം, അതുകൊണ്ട് ടിക്കറ്റ് ഇല്ലാതെ കള്ളവണ്ടി കയറി യാത്രയോട് യാത്ര. പ്രവ്രജനമായോണ്ട് കയ്യിൽ കാശുമില്ല. കയറാൻ കാശില്ലാ പാടില്ല, അപ്പൊ കള്ളവണ്ടി കയറും. അങ്ങനെ ഇല്ല അർത്ഥം, അതാ പറയുന്നത്. ത്യാഗമൊന്നേ അർത്ഥമുള്ളൂ, കർമ്മങ്ങളെ ഉപേക്ഷിക്കണമെന്നേ ഭാഷകാരൻ പറഞ്ഞു. പ്രഭുരജ്യ എന്ന് പറയുന്നതിന് അല്ലാതെ നടക്കണമെന്നർത്ഥം പറഞ്ഞിട്ടില്ല. ഇരുന്നാലും മതി, കിടന്നാലും മതി, നടക്കണമെങ്കിൽ നടക്കുകയും ചെയ്യാം, പക്ഷെ കർമ്മം അവിടെ ഉപേക്ഷിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു വിദ്യാസ്തുതിക്ക് വേണ്ടിയിട്ടാണ്. ഇത് അവിടെ പറഞ്ഞതല്ല, അത് മനസ്സിലാക്കണം. അവിടെ അങ്ങനെ ഒരർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കർമ്മവനെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മം എങ്ങനെ ഒരുവനിൽ വരും? അപ്പോൾ അതിന് പറയുന്നത് അത് ലോകസംഗ്രഹാർത്ഥം, ലോകസംഗ്രഹാർത്ഥമായ പ്രവൃത്തി ഒരു ജ്ഞാനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ വേണോ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കാണുകയാണെങ്കിൽ. ഇപ്പോൾ അതിനുദാഹരണം ഭാഷ്യകാരൻ തന്നെ, ഇതൊക്കെ എഴുതി വെച്ചയാൾ കർമ്മത്തെ അങ്ങോട്ട് പൂർണ്ണമായും വിട്ടെങ്കിൽ പിന്നെ എഴുത്ത് നടക്കും. ചുരുങ്ങിയ പക്ഷം എഴുതിയെന്നെങ്കിലും നമുക്ക് കരുതിയേ പറ്റൂ. ബാക്കിയെല്ലാം പോട്ടെ, വേറെ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരാണ് ഈ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തു വെച്ചതെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ എഴുത്ത് വേറെ ആരും ചെയ്താകാൻ വഴിയില്ലല്ലോ. അപ്പൊ എങ്ങനെ എഴുതി? അപ്പൊ അവിടെ ലോകസംഗ്രഹാർത്ഥമുള്ള പ്രവൃത്തി എന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതവരെ ബാധിക്കുന്നില്ല എന്ന് ഇതിനൊരു വ്യാഖ്യാനം കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും. ഈ സന്ദർഭത്തിൽ ഇതുവരെയുള്ള ഭാഷ്യകാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ അധികാരി പുരുഷന്മാരും അവതാര പുരുഷന്മാരും ഇങ്ങനെയുള്ള വെറൈറ്റികളെയും വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചേർക്കാം. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഇതാണ്. എന്താണ്? ലോകസംഗ്രഹാർത്ഥമുള്ള പ്രവൃത്തി എന്നെടുക്കുന്നു. അവിടെ അവരെ അക്രമം ബാധിക്കും. എന്തായാലും ഒരു കാര്യമുണ്ടല്ലോ, പക്ഷേ അംഗീകരിക്കുന്നു. എന്താണോ? പ്രാരബ്ധം അതിനംഗീകരിക്കുന്നുണ്ടല്ലോ. പ്രാരബ്ധത്തെ അംഗീകരിക്കുമ്പോൾ അവിടെ എന്തായാലും ഒന്നുകിൽ സമ്പൂർണ ത്യാഗം, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം. കർമ്മം ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. അവിടെ സമദമാദികളോടുകൂടി ചേർന്ന കർമ്മത്യാഗമാണ് വ്യക്തമായും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ കർമ്മം കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു കർമ്മമേ കാണാവൂന്നും പറയുന്നുണ്ട്. എന്താണോ? ഭിക്ഷാടൻ. വേറെ ഒരു പണി അംഗീകരിക്കുന്നുണ്ട്, ഭിക്ഷാടനല്ല. ഇത്തിരി കർശനമായി പറഞ്ഞാൽ വീണ്ടും കർമ്മത്തെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാണ്. ലോകസംഗ്രഹാർത്ഥം അത് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് എന്ന് പറയുമ്പോഴും അവിടെ ജ്ഞാനത്തിന് കർമ്മവുമായിട്ട് ബന്ധം